സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം അധ്യായം പാദം 3 അധികം 8 സൂത്രം 29. ശബ്ദ ഇതി ചേർന്ന അധഃ പ്രഭവാത് പ്രത്യക്ഷാനുമാനം. ഇവിടെ ചർച്ച ചെയ്ത് ദേവന്മാർക്ക് വിഗ്രഹം, അതായത് ശരീരമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം കർമ്മത്തിൽ ദോഷം വരുമെന്ന് പറഞ്ഞു. കാരണം ഒരേ സമയം പല കർമ്മങ്ങളിൽ ഹവിസ് സ്വീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ദോഷം വരുമെന്ന് പറഞ്ഞു. അതിനെല്ലാം സമാനം പറഞ്ഞു, അണിമാതി ഐശ്വര്യങ്ങളുള്ളവരാണ്, ആ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ശബ്ദത്തിൽ ദോഷം വരും. അങ്ങനെ ശബ്ദം അനിത്യമാണ്, അതെന്തുകൊണ്ട് അതിന് പറഞ്ഞു? ഔത്പത്തികാധികരണം പൂർവമീമാംസ. ഇവിടെ ശബ്ദവും അർത്ഥവും തമ്മിലുള്ള സംബന്ധം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, വേദം നിരപേക്ഷമായ പ്രമാണമാണ്. വാദന ദോഷം വരും ശബ്ദപ്രമാണത്തിന്, കാരണം ശബ്ദപ്രഭവത്തോടെ പറഞ്ഞു, ശബ്ദത്തിൽ നിന്നാണ് സൃഷ്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സമാനമായിട്ടാണ് ഈ സൂത്രം ചർച്ച ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദോഷമില്ല. ദേവന്മാർക്ക് ശരീരമുണ്ടെന്ന് പറഞ്ഞാലും ശരീരം ഉണ്ടായി നശിക്കുന്നു എന്ന് പറഞ്ഞാലും ശബ്ദാർത്ഥ സംബന്ധം നിത്യമായതുകൊണ്ട് അതിനെന്താണ് പ്രത്യക്ഷാനുമാനാഭ്യാം, അതിന് ശ്രുതി സ്മൃതിയും പ്രമാണം. ഇപ്പൊ ഗോ വ്യക്തി അനിത്യമാണെങ്കിലും ഗോത്വജാതി നിത്യമാണ്. അപ്പോ ശബ്ദത്തിന്റെ സംബന്ധം അനിത്യമായ വ്യക്തികളോട് സ്വീകരിക്കണ്ട, നിത്യമായ ജാതിയോട് സ്വീകരിക്കുക. അപ്പോൾ ശബ്ദത്തിന് നിത്യമായ സംബന്ധം ജാതിയുമായിട്ടുണ്ട്. അതുകൊണ്ട് ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്, ശബ്ദം നിത്യമാണ്. ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് അവിടെ വന്നത്, എന്നാ എന്താ ഈ ശബ്ദം? അപ്പോൾ ശബ്ദം വർണ്ണമാണ്, അല്ല വർണ്ണത്തിൽ നിന്ന് സ്ഫുടിക്കുന്നതും അർത്ഥത്തെ ബോധിപ്പിക്കുന്നതുമായ സ്ഫോടം എന്ന ശബ്ദമാണ് എന്ന് ഒരു പക്ഷം. ഗുഹു എന്ന് പറയുന്നത് പദമാണ്, അതിൻ്റെ പേരാണ് സ്ഫോടം. അനിത്യമായ ഒന്നാണ്. ഇങ്ങനെ ഒരു അഭിപ്രായം എന്നപ്പോൾ അതിനെ നിഷേധിച്ചു. അങ്ങനെ മീമാംസകരുടെ മതമനുസരിച്ച് അദ്വൈതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം മീമാംസകരെ പിന്തുടരുന്നു സർവത്ര. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമാണ്. ദേവതകൾക്ക് കർമ്മത്തിന് അധികാരമുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ അതാണ് പൂർവമീമാംസയിൽ ദേവതാധികരണത്തിൽ പറഞ്ഞു. ഇവിടെ ഉത്തരമീമാംസയിൽ ദേവതാധികരണത്തിൽ ഇവിടെ ജ്ഞാനത്തിന് അധികാരമുണ്ട് എന്ന് സമർത്ഥിക്കുന്നു. അതിൽ ശബ്ദം നിത്യമാണ് എന്നുള്ള പൂർവമീമാംസകരുടെ അഭിപ്രായത്തെ അംഗീകരിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി തന്നെ അടുത്ത സൂത്രവും പറയുന്നു, അതേവച നിത്യത്വം. സ്വതന്ത്രസ്യ കർത്തുഹു അസ്മരണാദിഭി സ്ഥിതേ വേദസ്യ നിത്യത്വേ ദേവാദി വ്യക്തി പ്രഭവ അഭ്യുപഗമേന തസ്യ വിരോധം ആശങ്ക അതഃ പ്രഭവാദിതി പരിഹൃത്യ ഇദാനീം തദേവ വേദ നിത്യത്വം സ്ഥിതം ദൃഢയതി അതേവ ച നിത്യത്വമിതി. വേദത്തിന്റെ വേദം നിത്യമാണ് എന്നുള്ളതിന് സമർത്ഥിക്കുന്നതിന് വേണ്ടി മുമ്പ് പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കർത്തുഹു അസ്മരണ, വേദത്തിൽ ഇത് ഇന്ന ആള് രചിച്ചതാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഒരു യുക്തി പറയുന്നത്. വേദത്തിൽ ഇത് ഇന്ന ആളാണ് രചിച്ചത് എന്ന് പറയാത്തത് കൊണ്ട് അത് നിത്യമാണെന്നാണ്. സ്വതന്ത്രസ്യ കർത്തുഹു, സ്വതന്ത്രനായ ഒരു കർത്താവ്. എങ്ങനെയാണോ മഹാഭാരതം രചിച്ചത് വ്യാസനാണ്, രാമായണം രചിച്ചത് വാൽമീകിയാണ്, ഇങ്ങനെയുള്ള കർത്താവിനെ പറയുന്നു, അതുപോലെ വേദത്തിൽ പറയുന്നില്ല. ഇങ്ങനെയുള്ള യുക്തികളെല്ലാം കൊണ്ട് വേദസ്യനിത്യത്വസ്ഥിതി, വേദം നിത്യമാണ് എന്ന് സമർത്ഥിക്കുന്നു. ഇത് ഇങ്ങനെ സമർത്ഥിക്കുന്നത് പൂർവമീമാംസകരാണ്. പൂർവമീമാംസയിൽ സമർത്ഥിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ ഭാഷകാരനും അതുപോലെ അങ്ങ് സ്വീകരിക്കും. അവിടെ കൂടുതൽ ബുദ്ധിയൊന്നും പ്രയോഗിക്കാൻ പോകുന്നില്ല. അതിൻ്റെ തകരാറ് പലയിടത്തും വരുന്നുണ്ട്. ഒരു ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം അത് എഴുതിയ ആളിൻ്റെ പേരില്ല എന്നുള്ളതുകൊണ്ട് അത് നിത്യമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടും. അങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ നിത്യമെന്ന് പറയേണ്ടി വരും. പിന്നെ ഭാഷകാരൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു വേദ നിത്യത്വത്തെ സമർത്ഥിക്കുന്നതിന് വളരെ ദുർബലമായ ഒരു യുക്തിയെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ട്? കാരണം പൂർവമീമാംസകർ അത് പറഞ്ഞു അത്ര തന്നെ, വേറെ ഒരു സമാധാനം പറയാനില്ല. അങ്ങനെ എവിടെയെല്ലാം പൂർവമീമാംസയെ അംഗീകരിക്കുന്നു അവിടെയെല്ലാം മഹാബുദ്ധിമാനായ ശങ്കരാചാര്യർക്ക് സ്വന്തം ബുദ്ധിയെ ബലിയൊഴിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണിത്. വാസ്തവത്തിൽ വേദത്തിൽ പല ഭാഗങ്ങളിലും കർത്തൃസ്മരണയുണ്ട്, മന്ത്രദൃഷ്ടാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇനി അതിന് മറ്റൊരു വ്യാഖ്യാനം കൂടും, ഇനി അത് വരും. എന്തായാലും ഈ പറയുന്ന ഒരു ദുർബലമായ ഒരു യുക്തിയാണ്. നമ്മൾ രണ്ടിൽ നിന്നും മാറി നോക്കുമ്പോൾ സ്വതന്ത്രസ്യ കർത്തുഹു അസ്മരണാദിഭി സ്ഥിതേ വേദസ്യ നിത്യത്വേ. അങ്ങനെ വേദം നിത്യത്വം സ്ഥാപിതമായി എന്ന് പറഞ്ഞാൽ താൻ മാത്രമാണ്. പൂർവ മീമാംസയിലും അത് സമർത്ഥിതമായി. ദേവാദി വ്യക്തി പ്രഭ അഭ്യുമേന തസ്യ വിരോധമാസംഖ്യ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദേവാദി വ്യക്തിജന്മം തെ സ്വീകരിക്കുമ്പോൾ വേദനിത്യത്വത്തിന് വിരോധം വരും എന്ന് വരും. വ്യക്തികളുടെ ജന്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. കാരണം വ്യക്തി ജന്മത്തെ സ്വീകരിക്കുമ്പോൾ വ്യക്തി ഉണ്ടാകുന്നു, നശിക്കുന്നു. അപ്പൊ ശബ്ദത്തിനോ അർത്ഥവുമായിട്ട് നിത്യസംബന്ധമില്ല എന്ന് വരും. അത് നശിക്കുമ്പോൾ, വ്യക്തി നശിക്കുമ്പോൾ ശബ്ദവും നശിക്കുന്നു എന്ന് സ്വീകരിക്കേണ്ടി വരും. അതിലൊരു ദോഷമാണ്. ആ ദോഷത്തെ ആശങ്കിച്ചിട്ട് അത പ്രഭവാതീതി പരിഹൃത്തിയ, അതിന് സമാധാനം പറഞ്ഞു. എന്താണ് ശബ്ദത്തിന് വ്യക്തിയുമായിട്ടല്ല, ജാതിയുമായിട്ടാണ് ബന്ധം. ജാതി നശിക്കുന്നില്ല. ഇങ്ങനെയുള്ള സമാധാനങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇദാനീം തദൈവ വേദനിത്യത്വം സ്ഥിതം ദൃഢയതി. അങ്ങനെ ആ വേദനിത്യത്വം പൂർവമീമാംസകർ സമർത്ഥിച്ച ആ വേദനിത്യത്വത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. അതേവച നിത്യത്വം വീണ്ടും പറയുന്നു. ഇതുകൊണ്ടും വേദനിത്യമാണ്. എന്താണ് അതേവ നിയത ആകൃതേ ദേവാതേ ജഗത വേദശബ്ദ പ്രഭവത്വ വേദശബ്ദേ നിത്യത്വം അഭിപ്രത്യേതവ്യം. നിയതാകൃതേ ദേവാതേ ജഗത വ്യക്തികൾ അനിത്യമാണെങ്കിലും ജാതി നിത്യമാണ്. അപ്പോൾ ആ നിത്യമായ ജാതിയോടാണ് ശബ്ദത്തിന് ബന്ധം. ഇതിലൊക്കെ ഒരുപാട് വിവാദങ്ങളുണ്ട്. ശബ്ദത്തിന് എന്തുമായിട്ടാണ് ബന്ധം? വ്യക്തിയുമായിട്ടാണോ ജാതിയുമായിട്ടാണോ, അതോ ഇനി ജാതിയിൽ നിന്നും വ്യക്തിയിൽ നിന്നും ഭിന്നമായ ആകൃതിയുമായിട്ടാണോ? അപ്പോൾ ഇവിടെ ജാതി ഉദ്ദേശിച്ച് പറയണം. ആ നിത്യമായിരിക്കുന്ന ആകൃതിയുമായിട്ട് ജാതിയുമായിട്ടാണ് ശബ്ദത്തിന് ബന്ധം. അതുകൊണ്ട് അത് നിത്യമായിരിക്കും. അപ്പോൾ ജാതി നശിക്കുന്നില്ല. ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്. അതുകൊണ്ട് ശബ്ദവും നിത്യമാണ്. അതുകൊണ്ട് വേദശബ്ദ നിമിത്തമാണ് ജഗത്തിന്റെ സൃഷ്ടി. അതുകൊണ്ട് വേദവും നിത്യമാണ്. ഇത് പ്രത്യേകതയും തഥാച മന്ത്രവർണ്ണ, അതിന് മന്ത്രവർണ്ണമുണ്ട്. പ്രമാണമായിട്ട് മന്ത്രത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. യജ്ഞേന വാചഃ പദവീയം ആയാന്താം അന്യോവിന്ദൻ ഋഷിഷു പ്രവിഷ്ഠാം. യജ്ഞം കൊണ്ട്, യജ്ഞം എന്നുള്ളതുകൊണ്ട് കൂടെ ഉദ്ദേശിക്കുന്ന യജ്ഞഫലത്തെയാണ്. യജ്ഞഫലമായിട്ടുണ്ടായ സുകൃതം പുണ്യം, അതുകൊണ്ട് അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ വേദം ഋഷിമാർക്ക് പ്രകടമാകുന്നതാണ്. സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുമ്പോൾ പ്രളയത്തിന് ശേഷമുള്ള ആരംഭം. എന്തുകൊണ്ട് പ്രകടമാകുന്നു? പൂർവ സൃഷ്ടിയിൽ ആ ഋഷിമാർ ചെയ്ത യജ്ഞങ്ങളുടെ ഫലമായി ഉണ്ടായ പുണ്യം കൊണ്ട് ആണ് യജ്ഞേന. യജ്ഞം കൊണ്ട്, പൂർവകൽപ്പത്തിൽ അനുഷ്ഠിച്ച കർമ്മഫലമായ പുണ്യം കൊണ്ട് വാചഃ വേദത്തിന്റെ പദവീയം ആയന്താം, ആ വേദത്തെ പ്രാപിക്കുന്നതിനുള്ള യോഗ്യതയെ അവർ പ്രാപിച്ചു. സൃഷ്ടിയുടെ ആരംഭത്തിൽ എല്ലാവർക്കും വേദസ്മരണ ഉണ്ടാകത്തില്ല. പൂർവജന്മങ്ങളിൽ അതിനുള്ള പുണ്യത്തെ ആർജിച്ചവർക്ക് കൽപ്പാദിയിൽ പദവിയൊന്ന് യോഗ്യത അതിന് ആയന്താം അതിനെ പ്രാപിച്ചു. പദവീയം ആയന്താം അന്വവിന്ദൻ അതിനെ നേടി, ആ പദവിക്കുള്ള യോഗ്യതയെ പ്രാപിച്ചു എന്നാണ്. പദവീയമായന്താം എന്ന് പറഞ്ഞാൽ ലാഭ്യയോഗ്യത പ്രാപിച്ചു. അങ്ങനെയുള്ളവർ എന്ത് ചെയ്തു? ഋഷിഷു പ്രവിഷ്ഠാം. അങ്ങനെ അവർ ആ യോഗ്യതയെ പ്രാപിച്ചതുകൊണ്ട് ഋഷിഷു പ്രവിഷ്ഠാം, ഋഷിമാരിൽ പ്രവേശിച്ചിരിക്കുന്നതായ ആ വേദത്തെ അവർ നേടി എന്ന് പറഞ്ഞാൽ എല്ലാ കൽപ്പങ്ങളിലും വേദം ഋഷിമാരിൽ പ്രവേശിക്കുന്നു. പൂർവകൽപ്പത്തിൽ എങ്ങനെയാണോ ആ വേദം ഋഷിമാരിൽ പ്രവേശിച്ചത്, അങ്ങനെ ഋഷിമാരിൽ പ്രവേശിക്കുന്നതായ ആ വേദത്തെ കൽപ്പാദിയിലും ആ ഋഷിമാർ നേടി എന്ന് പറഞ്ഞാൽ എന്താ? പൂർവപുണ്യം കൊണ്ട് കൽപ്പത്തിന്റെ ആദിയിൽ നിത്യമായ വേദത്തെ അവർ സ്മരിച്ചു എന്നാണ്. വേദം നിത്യമാണെന്ന്. അപ്പോൾ അതിൽ വൈദികന്മാർ പറയുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ പറയത്തില്ല, ആർക്കും പറയാമല്ലോ. ഞാനിപ്പോൾ ഒരു കവിത എഴുതുന്നു, പൂർവ്വജന്മത്തിലെ സുഹൃതം കൊണ്ട് പൂർവ്വജന്മത്തിലുണ്ടായിരുന്ന കവിതയെ സ്മരിക്കുകയാണെന്ന്. അങ്ങനെയല്ല, വേദത്തിലെന്താണ് അഗ്നി ഈളി എന്ന് പറയുന്നതിന് ക്രമമുണ്ട്, ആനപൂർവി വർണ്ണക്രമം. ഈ വർണ്ണക്രമം പൂർവകൽപ്പത്തിൽ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഈ കൽപ്പത്തിലും സൃഷ്ടിയുടെ ആദിയിൽ ദേവന്മാരുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് വേദം നിത്യം എന്ന് പറയുന്നത്. ആ വർണ്ണക്രമത്തിനും മാറ്റമില്ല. ഇനി സൃഷ്ടിയുടെ ആദ്യം മുതൽ സൃഷ്ടിയുടെ അന്തം വരെ അതിങ്ങനെ പോയാലും ആ വർണ്ണക്രമത്തിന് മാറ്റമില്ല. ഇനി അടുത്ത കൽപ്പത്തിലായാലും വർണ്ണക്രമത്തിന് മാറ്റമില്ല. പക്ഷെ കവിതകളും മറ്റും അങ്ങനെയല്ല. ഞാനൊരു കവിത ഉണ്ടാക്കും, വേറൊരാൾ വേറൊരു കവിത ഉണ്ടാക്കും. എന്റെ കവിത പോലെയല്ല വേറൊരാളുടെ കവിത. അതിനെല്ലാം മാറ്റം വരുന്നു. വേദത്തിൽ വർണ്ണക്രമത്തിന് മാറ്റം വരാത്തതുകൊണ്ട് പൂർവകൽപ്പത്തിലെ അതേ വേദത്തിൽ തന്നെയാണ് ഈ കൽപ്പത്തിലും ഋഷിമാർ സ്മരിച്ചിരിക്കുന്നത്. അതുകൊണ്ടെന്താ വേദം നിത്യമാണ്. അപ്പൊ വേദത്തിന് കർത്താവില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു? പൂർവകൽപ്പത്തിലെ അതേ വർണ്ണക്രമത്തെ ഈ കൽപ്പത്തിൽ സ്മരിച്ചപ്പോൾ അതിന് കർത്താവിന്റെ ആവശ്യമല്ല, എഴുതിയതല്ല ഒരാൾ, ഭാവന ചെയ്തതല്ല. എങ്ങനെ നമ്മളൊരു കാര്യം പഠിച്ചതിന് ശേഷം പിന്നീട് അതിനെ സ്മരിക്കുന്നു, അതുപോലെ അതുപോലെയുള്ളു. വേദവ്യാസശ്ച ഏവമേവ സ്മരതി. വേദവ്യാസനും ഇങ്ങനെ തന്നെ പറയുന്നു. മഹാഭാരതത്തിൽ ആയിരിക്കണം. യുഗാന്തേ അന്തർഹിതാൻ വേദാൻ സേതിഹാസാൻ മഹർഷയ ലഭിരേ തപസാ പൂർവം അനുജ്ഞാത സ്വയംഭുവ ഇതി. യുഗാന്തത്തിൽ ഈ യുഗാന്തം എന്ന് പറയുന്നത് ഇങ്ങനെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്ര പ്രമാണം കൊണ്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഒരു യുഗത്തിന്റെ അന്ത്യം ഒന്ന് നോക്ക് കാണാൻ പറ്റത്തില്ല. യുഗത്തിന്റെ അന്ത്യം കണ്ട ആരുമില്ല, മനുഷ്യരാരും. അപ്പൊ താനവിടെ കാണത്തില്ലല്ലോ. അപ്പൊ ശാസ്ത്രങ്ങളിൽ പറയുന്നു ഈ പ്രപഞ്ചത്തിന് ഒരു പ്രളയം സംഭവിക്കും, ഒരു ലയം സംഭവിക്കും. ലയം സംഭവിക്കും എന്ന് പറയുമ്പോൾ ഈ നാമരൂപങ്ങൾ എല്ലാം വിലയിച്ചു പോകും. അങ്ങനെ ഒന്ന് സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു നാമരൂപ വിലയത്തെ കൽപ്പിച്ചിരിക്കുകയാണ്. അതിന് വേറെ യുക്തിയൊന്നുമില്ല. പിന്നെ ഒരു യുക്തി ഉണ്ട്, അതെന്താണോ, ഈ ജീവനീ സുഷുപ്തി സംഭവിക്കുന്നു. ജീവനീ സുഷുപ്തി സംഭവിക്കുന്നപ്പോ അവിടെ എന്താണ് എല്ലാം വിലയിച്ചതുപോലെ ഒരു അനുഭവം ഉണർന്നു കഴിയുമ്പോൾ. അപ്പോ ഒരു ജീവനിൽ ഇങ്ങനെ സർവം വിലയിച്ചതുപോലെ ഒരു അനുഭവം സംഭവിക്കാമെങ്കിൽ ഈ സമസ്ത പ്രപഞ്ചത്തിലും ഇങ്ങനെ ഒന്ന് സംഭവിക്കാം. ഈ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പ്രപഞ്ചനാശം പോലെയൊന്നുമല്ല. അവർ പറയുള്ളൂ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഭൂമിയെല്ലാം ഇവിടുത്തെ ജീവന്മാരെല്ലാം നഷ്ടപ്പെടും, ഇത് ഈ ജീവചൈതന്യം ഇല്ലാതെയാകും, ജീവവാസയോഗ്യമല്ലാതെയാവും, വേണ്ടി വന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതെല്ലാം പൊട്ടിച്ചെതറിപ്പോകാം. ആ രീതിയിലൊന്നും ഉള്ള നാശത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്ന ഒരു ലയത്തെക്കുറിച്ചാണ്. പഞ്ചഭൂതങ്ങളെല്ലാം അതാതിൻ്റെ കാരണത്തിലേക്ക് വിലയിക്കുന്നു. അതിന് ഭൗതികമായ പ്രപഞ്ചനാശമായിട്ട് ഒരു ബന്ധമുണ്ട്. അത് ക്രമികമായി അങ്ങനെ സംഭവിക്കുന്നതാണ്. പഞ്ചഭൂതങ്ങളെന്ന് പറയുന്ന ഇപ്പോൾ എന്താണ്, ഒരു കൂടിക്കലർന്ന അവസ്ഥയാണ്. ഈ കൂടിക്കലർന്നിരിക്കുന്ന അവസ്ഥ വിഘടിക്കും. വിഘടിച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ തന്മാത്രകൾ രൂപത്തിലതാവും. തന്മാത്ര എന്ന് പറയുന്നത് അതിൻ്റെ മായാശക്തി രൂപത്തിലാകും. അത് അതിൻ്റെ ഉറവിടത്തിലേക്ക് വിലയിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു കൽപ്പന, അതിന് ഒരേ ഒരു ആധാരം എന്ന് പറയുന്നത് ഈ ജീവന്റെ സുഷുപ്തി. അതിനാണ് പ്രളയം എന്ന് പറയുന്നത്. ജീവനിലതെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നു. യുഗപത് സൃഷ്ടി സംഭവിക്കുന്ന എല്ലാം ഇങ്ങനെ പ്രകടമാകുന്നു. അതുപോലെ യുഗപത് ഒരു ലയ സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സമസ്ത പ്രപഞ്ചത്തിനും പിന്നിൽ ഒരു ചൈതന്യം ഉള്ളത് കൊണ്ട് അതിനും അതുപോലെ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? അപ്പൊ അത് നമ്മൾ സാധാരണ ഭൗതികമായ പ്രപഞ്ചത്തിന്റെ നാശമല്ല വിലയെന്ന് പറയുന്നു. അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ വേദങ്ങളെല്ലാം അവിടെ പോകും ആണ് പറയുന്നു. യുഗാന്തേ, അങ്ങനെ സംഭവിക്കുമ്പോൾ യുഗാന്തത്തിൽ പ്രളയത്തിൽ അന്തർഹിതാൻ വേദാൻ, വേദങ്ങളെല്ലാം അവിടെ വിലയിക്കുന്നു എന്നാണ്. നാമരൂപങ്ങൾ വിലയിക്കുന്നത് പോലെ തന്നെ വേദം സൂക്ഷ്മ സംസ്കാര രൂപത്തിലാകുന്നു. ഇതിനെല്ലാം പരമകാരണമായിരിക്കുന്ന ശക്തിയിൽ വിലയിച്ച് സ ഇതിഹാസാൻ, വേദങ്ങൾ അതിൻ്റെ അർത്ഥവാദങ്ങളോടുകൂടി, ഇതിഹാസം എന്ന് പറയുന്നതിനോട് വ്യാഖ്യാനിച്ചിരിക്കുന്ന അർത്ഥവാദങ്ങളെന്ന്, അങ്ങനെ വിലയിച്ചു കഴിഞ്ഞാൽ മഹർഷി മഹർഷിമാർ തപസ്സുകൊണ്ട് സ്വയംഭുവ അനുജ്ഞാതാഹ, സ്വയംഭൂവിന്റെ അനുഗ്രഹം കൊണ്ട് പൂർവം സൃഷ്ടിയുടെ ആരംഭത്തിൽ ലേഭിരെ അവരിതെല്ലാം നേടി എന്നാണ്. കാരണം ഈ വേദങ്ങളെല്ലാം ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. ഇതെവിടെ പൂർവത്തിൽ എന്ന് വെച്ചാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഋഷിമാർ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്. കാരണം പിന്നെ ഇതിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന ആരാണ്? ഈശ്വരൻ, പിന്നെ ഹിരണ്യഗർഭൻ, ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഋഷിമാർ ഇതിനെല്ലാം നേടുന്നു. ഇവിടെ ഇത് പറയുന്നത് എന്താണ്? വേദം നിത്യമാണെന്ന് പറയുന്നത്. വേദം നിത്യമാണ്, അതുകൊണ്ട് സ്വതപ്രമാണമാണ്, മനുഷ്യബുദ്ധി കർത്തൃകം അല്ല എന്നാണ്. അപ്പൊ വേദത്തെ നിത്യമാണെന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചില കൽപ്പനകളൊക്കെ അംഗീകരിക്കേണ്ടി വരുന്നു. അല്ലാതെ ഇതിനെ നിത്യമായി സ്വീകരിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ പുരാണങ്ങളിലും മറ്റും ഇതുപോലെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള അല്ലാതെ ഇതിന് വേറെ പ്രമാണമൊന്നുമില്ല. പ്രളയത്തിന് പറഞ്ഞ ഒരു ഇതുമില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളെ സമർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ യുക്തിയില്ലാത്ത കാര്യങ്ങളെ അംഗീകരിക്കേണ്ടി വരും, ബോധ്യപ്പെടാത്ത കാര്യങ്ങളെ സ്വീകരിക്കേണ്ടി വരും. അത് ഇങ്ങനെ ഭാഷ്യകാരനും പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആരാ പ്രളയത്തെ കുറിച്ച് പറയാൻ പറ്റുന്നത്? പ്രളയം തന്നെ പലതരത്തിൽ പറയുന്നു. മഹാപ്രളയം, മഹാന്തര പ്രളയം, അങ്ങനെയൊക്കെ പലതരത്തിൽ പറയുന്നു. ഇതെല്ലാം പുരാണങ്ങളിൽ വരുന്ന കൽപ്പനകളാണ്. അടുത്ത ഈ പ്രളയത്തിൽ ഇതെല്ലാം നശിക്കല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദങ്ങളെ നിത്യമാകും. അതിന് സമാനമാണ് അടുത്ത് പറയുന്നു. സമാന നാമരൂപത്വ വൃത്തു അപി അവിരോധു ദർശനാത് സ്മൃതേസ്ത് അഥാപി സ്യാത് യദി പശ്വാദി വ്യക്തിവത് ദേവാദി വ്യക്തിവുപി സന്തത്തി ഏവ ഉത്പദ്യേരൻ നിരുദ്ധേരൻ സതോ അഭിധാന അവിധേയ അവിധാതൃ വ്യവഹാര അവിച്ഛേദ സംബന്ധ നിത്യത്വേന അവിരോധ ശബ്ദ പരിഹീയേത. ശരി, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എങ്ങനെയാണോ ഇവിടെ മറ്റ് വ്യക്തികൾ ഉണ്ടാകുന്നത് പോലെ എന്താണ് പരമ്പരയായി വ്യക്തികളിങ്ങനെ സൃഷ്ടിയുടെ ആദ്യം മുതൽ അവസാനം വരെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, പശു, പക്ഷി, വൃക്ഷങ്ങൾ എല്ലാം ഇങ്ങനെ എന്താണ് ഒരു സന്തതി, ഒരു പരമ്പര ഇതിങ്ങനെ കാണുന്നു. ഇതുപോലെ ദേവന്മാരും ഒരു പരമ്പരയായി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കൽപ്പാദി തുടങ്ങി കൽപ്പാന്ന്, കാരണം ഇവിടെ പുണ്യം ചെയ്യുന്നു, അവിടെ പോയി ജനിക്കുന്നു, വീണ്ടും ഇവിടെ പുണ്യം ചെയ്യുന്നു, ജനിക്കുന്നു. അതാണ് പശുവാദി വ്യക്തികളെ പോലെ ദേവ പരമ്പരയുണ്ട്. സന്തത്തിയോ ഉത്പത്തിയേ നിരുദ്ധിയരൻ ഇങ്ങനെ ഉണ്ടാകുന്നു, നശിക്കുന്നു, അല്ലെങ്കിൽ പ്രകടമാകുന്നു, അപ്രത്യക്ഷമാകുന്നു സർവ്വത്. തതോ അവിധാന വിധേയ അവിധാതൃ വ്യവഹാര അവിച്ഛേദ. അപ്പോ സൃഷ്ടിയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇതിന് നാശമില്ലാത്തത് കൊണ്ട് എപ്പോഴും ഇതുണ്ടല്ലോ. ഒരു കൽപ്പത്തിൽ ദേവന്മാരില്ലാത്ത കാലമില്ല, എന്നുമുണ്ട്. ഒരു ദേവനല്ലെങ്കിൽ മറ്റൊരു ദേവൻ കാണും. അപ്പൊ ശബ്ദവും ദേവനുമായിട്ടുള്ള സംബന്ധമുണ്ട് എന്ന്. ചില ദേവന്മാരാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുണ്ട്, ഹിരണ്യഗർഭനും മറ്റും. അപ്പൊ ശബ്ദം, അഭിധാനം, അഭിധേയം, അർത്ഥം, അഭിധാതർ അത് പ്രയോഗിക്കുന്ന ആള്, ഈ വ്യവഹാരം ഇതിങ്ങനെ അവിച്ഛേദമായി നിൽക്കുന്നു. അതുകൊണ്ട് ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്. എന്നീ ശബ്ദം പറയാനും ഒരാളുണ്ട്, ഈ ശബ്ദത്തിനൊരു അർത്ഥവുമുണ്ട്, ശബ്ദത്തിന് അർത്ഥവുമായിട്ടൊരു ബന്ധവുമുണ്ട്. അതുകൊണ്ട് ശബ്ദം നിത്യമാണ്. വിരോധ ശബ്ദ ശബ്ദത്തിൽ വന്ന വിരോധത്തെയൊക്കെ പരിഹരിക്കുക. ശബ്ദം നിത്യമാണ്. എന്നാൽ അഥാപിച്ചത് അതാണ് അടുത്ത് പറയുന്നത്. ഇങ്ങനെയാണെങ്കിലും യഥാതു ഖലു സകലം ത്രൈലോക്യം പരിത്യക്ത നാമരൂപം നിർലേപം പ്രളീയതേ പ്രഭുവതി ച അഭിനവമിതി ശ്രുതിസ്മൃതിവാദ വദന്തി തദാ കഥം അവിരോധയിതി. പക്ഷേ ശ്രുതിസ്മൃതികളിലെല്ലാം മറ്റൊരു കാര്യം പറയുന്നത് എന്താണ്? സകലം ത്രൈലോക്യം ഭൂർഭുവസ്വ എന്ന് പറയുന്നതിന് 14 ലോകങ്ങളും അന്തർഭവിക്കും. അതാണ് ത്രൈലോക്യം എന്ന് പറയുന്നത്. എല്ലാം പരിത്യക്ത നാമരൂപം, നാമരൂപങ്ങളെല്ലാം പോയി നിർലേപം പ്രളീയത, ഒന്നും തന്നെ ശേഷിക്കാതെ സർവവും വിലയിക്കുന്നു. എന്താണോ ജഗത്തിന് ആധാരമായിരിക്കുന്നത് അത് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പ്രഭവതീച്ച അഭിനവം, വീണ്ടും അതാണ് മഹാപ്രളയം, വീണ്ടും ഇതെല്ലാം പ്രകടമാകുന്നു എന്ന് ശ്രുതിസ്മൃതിപാതാഹ വതന്തി ശ്രുതിസ്മൃതികളെല്ലാം പറയുന്നു. തഥാ കഥം അവിരോധ ശബ്ദവും നശിക്കുമല്ലോ, ശ്രുതിയും നശിക്കുമോ? എങ്ങനെയാ ശബ്ദ നിത്യത്വ സിദ്ധാന്തത്തിന് വിരോധം വരാതിരിക്കുന്നു എന്നോ? എന്തുകൊണ്ട് പ്രളയ മഹാപ്രളയത്തെ കുറിച്ച് ശ്രുതി പറയുന്നുണ്ടെന്നാണ്. തത്ര ഇതം അഭിധീയതേ പറയുന്നു. ശരി, സമാനം പറയാം. എന്താണ് സമാന നാമരൂപത്വാതിരി? അതാണ് സൂത്രത്തിൽ ആദ്യം പറഞ്ഞത്, സമാന നാമരൂപത്വാദ്. എന്താണ് അതിന്റെ അർത്ഥം? യഥാപി സംസാരസ്യ അനാദിത്വം താവത് അഭ്യുപഗന്ധവ്യം. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രളയത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ സംസാരം എന്നിട്ട് ഈ പ്രപഞ്ചം ഇത് അനാദിയാണ്. സൃഷ്ടിയും പ്രളയത്തെയും കുറിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ അനാദി. എന്തുകൊണ്ട്? സൃഷ്ടിയെക്കുറിച്ച് പറയാൻ അതിനർത്ഥം മുമ്പ് ഒരു പ്രളയം സംഭവിച്ചു, അവിടെയും പ്രപഞ്ചം. പ്രളയം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അതിനു മുമ്പ് പ്രളയിക്കാനായൊരു പ്രപഞ്ചം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പ്രളയം സംഭവിക്കാനൊരു പ്രപഞ്ചം. അങ്ങനെ അങ്ങനെ പോകുമ്പോൾ അത് അനാദിയാണ്, ഇതിന് ആദിയില്ല. അന്ന് അനാദിയാണെങ്കിൽ നിത്യമാണ്. അനാദി അനന്ത അനാദിരനന്തോയം വ്യവഹാര ഉപോദ്ഘത ഭാഷ്യത്തിൽ പറയുന്നു. അനാദി അനന്തമായി പ്രപഞ്ചം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അക്കാര്യമാണ് ഇവിടെയും പറയുന്നത്. സംസാരസ്യ അനാദിത്വം തവത് അഭ്യുഗന്തവ്യം പ്രതിപാദ ഇഷ്യതി ചാചാര്യഃ. സംസാരസ്യ അനാദിത്വം ഉപപദ്യതേ ച അഭ്യുപലഭ്യതേ ച. രണ്ടാം അധ്യായത്തിൽ ഒന്നാം ഭാഗത്തിൽ 36-ാമത്തെ സൂത്രത്തിൽ ഇക്കാര്യം ഇവിടെ സമർത്ഥിക്കും. ഇവിടെ പറയും എന്താണ്? ധാത യഥ പൂർവം അകൽപ്പയത് ധാത്താവ്. എങ്ങനെയാണോ പൂർവകൽപ്പത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ ഇതെല്ലാം വീണ്ടും സൃഷ്ടിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഇതെല്ലാം പൂർവകൽപ്പത്തിലുണ്ടായിരുന്നു. ഇത് അനാദിയാണല്ലോ, ഇത് അനാദിയാണ്. ഇത് അനാദിയാണെങ്കിൽ ഇനിയും ഇതുണ്ടാവും. പ്രളയം സംഭവിച്ച വേണ്ടി ഇതിനുണ്ടായേ പറ്റും എന്നാണ്. ഇത് അനാദോജ സംസാരേ യഥാ സ്വപ്രബോധയോ പ്രളയപ്രഭവ ശ്രവണേബി പൂർവപ്രബോധവത് ഉത്തരപ്രബോധേബി വ്യവഹാരാത് അവിരോധ ഏവം കൽപ്പാന്തര പ്രഭവ പ്രളയോ രീതി ദ്രഷ്ടവ്യം. എന്തുകൊണ്ട് ഇതിനെ അനാദിയായി സ്വീകരിക്കുന്നു? സൃഷ്ടിയും പ്രളയവും സംഭവിച്ചിട്ടും അതിന് നേരത്തെ പറഞ്ഞാൽ അതാണ് കാരണം. സ്വപ്നവും ജാഗ്രത സംഭവിക്കുന്നത് കൊണ്ട് അതാണ്. അനാദോജ സംസാരേ, അനാദിയായിരിക്കുന്ന ഈ സംസാരത്തിൽ യഥാ സ്വപ്നപ്രബോധയോ പ്രളയപ്രഭവ ശ്രവണേപി. സുഷുപ്തിയും ജാഗ്രതും അതിൻ്റെ പ്രളയവും പ്രഭവവും, ജാഗ്രത്തിൻ്റെ പ്രളയവും അടുത്ത്, അതാണ് സുഷുപ്തി. അടുത്തൊരു ജാഗ്രത്തിൻ്റെ പ്രഭവവും പത്തി. ഇതുപോലെ പൂർവപ്രബോധവത് പ്രളയപ്രബോധ ശ്രവണേവി. ജാഗ്രത സ്വപ്നങ്ങൾ ഇതിങ്ങനെ മാറി മാറി സംഭവിക്കുന്നു. പൂർവപ്രബോധവത് ഉത്തരപ്രബോധവി. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കഴിഞ്ഞ ജാഗ്രതത്തിലെ പോലെ ഈ ജാഗ്രതത്തിലും വ്യവഹാരം സംഭവിക്കുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ ജാഗ്രതത്തിൽ ഞാൻ പുരുഷനായിരുന്നു, ഈ ജാഗ്രതത്തിൽ ഞാൻ പുരുഷൻ തന്നെ. കഴിഞ്ഞ ജാഗ്രതത്തിൽ ഞാൻ സ്ത്രീയായിരുന്നു, ഈ ജാഗ്രതത്തിൽ ഞാൻ സ്ത്രീ തന്നെ. വ്യത്യാസമില്ല. പൂർവ്വ ജാഗ്രത്വത് ഈ ജാഗ്രതത്തിലും ഇത് സംഭവിക്കുന്നത് കൊണ്ട് പറയുന്നു ധാത യഥ പൂർവം അകൽപ്പയ. ധാതാവ് പൂർവകൽപ്പത്തിലെ പോലെ ഇവിടെ ഈ സൃഷ്ടി സംഭവിക്കുന്നു എന്നൊരു ഊഹം എന്നാ പറയുന്നു. വ്യവഹാരം നഗസ്യ വിരോധ അങ്ങനെ ഒന്ന് കൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സംസാരം അനാദി അനന്തമാണ്. ഏവം കൽപ്പാന്തര പ്രഭവ പ്രളയോരവീതി ദക്ഷമാണ്. ഇത് ജാഗ്രതത്തിലും സുഷുപ്തിയിലും ഇത് സംഭവിക്കുമെങ്കിൽ ഈ കൽപ്പത്തിലും കൽപ്പാന്തരങ്ങളിലും അന്യകൽപ്പങ്ങളിലുമെല്ലാം ഇതുപോലെ സംഭവിച്ചു എന്ന് മനസ്സിലായിക്കോളും. സ്വാപ്രബോധേശ പ്രളയ പ്രഭവു ശ്രൂയേത്. സ്വാപ്രബോധങ്ങളിൽ സുഷുപ്തിയിലും ജാഗ്രതത്തിലും പ്രളയപ്രഭു, സുഷുപ്തിയിൽ പ്രളയവും ജാഗ്രതത്തിൽ പ്രഭവവും ഉത്പത്തിയും ശ്രുതി പറയുന്ന എന്താണ്? യഥാ സുപ്ത സ്വപ്നം നക്കഞ്ചന പശ്യതി അഥാസ്മിൻ പ്രാണ ഏവ ഏകദ്ധാ ഭവതി തഥാ ഏനം വാക് സർവേർനാമഭി സഹ അപ്യേതി ചക്ഷു സർവേഹി രൂപൈഹി സഹ അപ്യേതി ശ്രോത്ര സർവേഹി ശബ്ദൈ സഹ അപ്യേതി മനഃ സർവേഹി ധ്യാനൈഹി സഹ അപ്യേതി സ യദാ പ്രതിബുധ്യതേ യഥാ അഗ്നേർജ്വലതഃ സർവാദിശോ വിസ്ഫുലിംഗാ വിപ്രതിഷ്ഠേരൻ ഏവമേവ യദസ്മാദാത്മനഃ സർവേ പ്രാണാ യഥാ ആയതനം വിപ്രതിഷ്ഠന്തേ പ്രാണേഭ്യോ ദേവാ ദേവേഭ്യോ ലോകാ. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. യഥാസുപ്ത എപ്പോഴാണോ ഉറങ്ങുന്നവൻ അല്ലെങ്കിൽ ഉറങ്ങിയവൻ സ്വപ്നം കഞ്ചന പശ്യതി, സ്വപ്നമൊന്നും കാണുന്നില്ല. അഥാസ്മിൻ പ്രാണി, ആ പ്രാണനിൽ, ഇവിടെ പ്രാണനെന്നുള്ളതിന് വ്യാഖ്യാതാവ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് തഥാ സുഷുപ്തോ പ്രാണി പരമാത്മനി എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. പ്രാണന് ചിലയിടത്ത് പ്രാണനെന്ന് തന്നെ അർത്ഥം പറയും, അങ്ങനെ പറഞ്ഞാലും ദോഷമില്ല. പ്രാണൻ പരമാത്മാവ് എന്നാണ് ഇവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്, അതിനും ദോഷമുണ്ട്. ആ പ്രാണനിൽ, പരമാത്മാവിൽ ഓരോൻ ഉറങ്ങുമ്പോൾ ഏകദാഭവതി, അവിടെ തന്നെയാണ് എല്ലാം ഏകീഭവിക്കുന്നത് എന്നാണ്. തദായേനം ബാക് സർവൈരനാമഭി സഹ അപ്യേരി. അപ്പോ അവിടെ ഇവിടെ പ്രാണൻ എന്ന് പറഞ്ഞതുകൊണ്ട് പരമാത്മാവെന്ന അർത്ഥം പറഞ്ഞുകൊണ്ട് ആ പ്രാണന് ഏനം വാക്ക്, ആ വാക്ക് എല്ലാ നാമങ്ങളോടും കൂടി, ശബ്ദം, ശബ്ദം എന്ന് പറയുന്നത് വർണ്ണങ്ങളായി നാമങ്ങളായി ആണല്ലോ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ ശബ്ദം എല്ലാം അതിൻ്റെ പദങ്ങളോടും കൂടി, പിന്നെ വാഗേന്ദ്രിയം അതാണല്ലോ ഈ ശബ്ദത്തെ വചിക്കുന്നത്, ആ വാഗേന്ദ്രിയം അതിൻ്റെ ശബ്ദങ്ങളോടുകൂടി അപ്യേതി ആ പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നു. ചക്ഷുഃ സർവൈഹി രൂപൈഹി സഹ അപ്യേതി. ചക്ഷുരേന്ദ്രിയം വാഗേന്ദ്രിയത്തെ പോലെ അതിൻ്റെ രൂപങ്ങളോടുകൂടി, അത് കണ്ടുകൊണ്ടിരുന്ന രൂപങ്ങളോടുകൂടി സഹ അപ്യേതി ആ പരമാത്മാവ് വിലയം പ്രാപിക്കുന്നു. ശ്രോത്രം സർവൈ ശബ്ദൈ സഹ, ശ്രോത്രേന്ദ്രിയം സർവശബ്ദങ്ങളോടും കൂടി അവിടെ വിലയിക്കുന്നു. എവിടെ? പരമാത്മാവിൽ. മനഃ സർവൈ ധ്യാനൈ സഹ, മനസ്സെന്ത് ചെയ്യുന്നു? എൻ്റെ സർവ ധ്യാനം എന്ന് വെച്ചാൽ മനോവൃത്തികൾ, വിചാര വികാരങ്ങൾ, വികല്പങ്ങൾ, അതിനാണ് ധ്യാനം എന്നിവിടെ പറയുന്നത്. ആ മനസ്സിൻ്റെ വൃത്തികളോടുകൂടി, മനോവൃത്തികളോടുകൂടി അവിടെ വിലയത്തെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ അതൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. സുഷുപ്തിയിൽ സയദ പ്രതിബുദ്ധ്യതി, അങ്ങനെ സുഷുപ്തനായി ഒരുവൻ ആ പരമാത്മസ്വരൂപത്തിൽ നിന്ന് വീണ്ടും ജാഗ്രതയിലേക്ക് വരുമ്പോൾ അത് പറയുന്നു യഥാ അഗ്നിയർ ജ്വലതഹ, എങ്ങനെയാണോ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയിൽ നിന്ന് സർവാദിശോ വിസ്ഫുലിംഗാഹ വിപ്രതിഷ്ഠേരൻ, എല്ലാ ദിക്കുകളിലേക്കും ചുറ്റുപാടും വിസ്ഫുലിംഗങ്ങൾ, ആ തീപ്പൊരികൾ ചിതറുന്നത് ഏവമേവ, അതുപോലെ തന്നെ ആ ജാഗ്രതത്തിൽ യതസ്മാത് ആത്മന, ഈ ആത്മാവിൽ നിന്നും, സുഷുപ്തനായിരിക്കുന്ന ആത്മാവിൽ നിന്നും സർവേ പ്രാണാഹ, എല്ലാ പ്രാണന്മാരും. ഏതൊക്കെയാണ് പ്രാണന്മാരെന്ന് പറയുന്നത്? ഇവിടെ പറഞ്ഞത് വാക്ക്, ചക്ഷുഃ, ശ്രോത്രം ഇവയാണ്, മനസ്സ്, ഇതെല്ലാം എന്തുവരുന്നു? യഥ ആയതനം വിപ്രതിഷ്ഠന്തേ, അതാതിന്റെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. വാഗിന്ദ്രിയം അതിന്റെ സ്ഥാനമായ വാക്ക് ഗോളകം ആയതനം അവിടെ വരുന്നു. മനസ്സ് അതിന്റെ സ്ഥാനത്തേക്ക് വരുന്നു. എന്നിട്ട് ഈ ശരീരത്തിൽ അതിനൊക്കെ ഏത് സ്ഥാനങ്ങളാണോ ഉള്ളത് ആ സ്ഥാനങ്ങളിലേക്ക് അത് മടങ്ങി വന്നു വരുന്നു. എന്തിനു വേണ്ടി അവിടെ ഇരുന്ന് വീണ്ടും പ്രവർത്തിക്കാൻ? യഥ ആയതനം വിപ്രതിഷ്ഠന്തേ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രാണേഭ്യോ ദേവാഹ ദേവേഭ്യോ ലോകാഹ, അങ്ങനെ വരുമ്പോ എന്തുവരുന്നു? അങ്ങനെ വന്നിട്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലോകങ്ങൾ എല്ലാം പ്രകടമാകുന്നു. ശബ്ദ സ്പർശരൂപ മകമായ ലോകങ്ങൾ, കർമ്മങ്ങൾ, കർമ്മങ്ങളുടെ ഫലങ്ങൾ എല്ലാം പ്രകടമാകുന്നു. സർവേ ദേവേഭ്യോ ലോക, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ ആധാര ദേവതകൾ എല്ലാം അവിടെ പ്രകടമാകുന്നു. അല്ലെങ്കിൽ കർമ്മങ്ങൾ, കർമ്മഫലങ്ങൾ പറഞ്ഞ ഭൂർഭുവസ്വഹത്തെ ലോകങ്ങൾ എല്ലാം പ്രകടമാകുന്നു. അത് പ്രപഞ്ചത്തെ സംബന്ധിച്ചാണെങ്കിലോ അവിടെ ഇതെല്ലാം പ്രകടമാകുന്നു, ദേവന്മാരും മറ്റുമെല്ലാം പ്രകടമാകുന്നു. പറയുന്നു തദ്നുഗ്രാഹക ദേവ, ഇന്ദ്രിയങ്ങളെ അനുഗ്രഹിക്കുന്ന ദേവന്മാർ അഗ്നിയാദി ദേവന്മാർ, തദനന്തര ലോകാഹ ശബ്ദാദി വിഷയ, ലോകങ്ങൾ വിഷയങ്ങൾ ഇതെല്ലാം പ്രകടമാകുന്നു. ഇവിടെ ഇതുകൊണ്ടാണ്, ഇത്തരം ഒരു അനുഭവം ഇരിക്കുന്നത് കൊണ്ടാണ് ഒരു പ്രളയത്തെ കൽപ്പിക്കുന്നത്. അല്ലാതെ ഇവിടെ പറയുന്ന തരത്തിൽ ഒരു പ്രളയം ഉണ്ട് എന്നുള്ളത് അതാരുടെ അനുഭവത്തിൽ വരുന്ന കാര്യമില്ല. സുഹൃത്തി ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം, വ്യഷ്ടി സമഷ്ടിയിൽ ഒരു പ്രളയവും ഉണ്ടാകണം എന്നൊരൂഹം നമുക്ക് സംഭവിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പലർക്കും ആശയക്കുഴപ്പത്തെ ഉണ്ടാകുന്നതാണ്. ഇവിടെ നമ്മൾ അതിൽ പ്രത്യേകം ഇവിടെ ധരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇവിടെ അനാദി അനന്തമായ ഒരു സൃഷ്ടിയെ കുറിച്ച് പറയും. അപ്പൊ ആ സൃഷ്ടി എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് പറയുന്നു, അതിന്റെ വിലയത്തെ കുറിച്ച് പറയുന്നു, വീണ്ടും സൃഷ്ടിയെ കുറിച്ച് പറയുന്നു, ഈ സൃഷ്ടി നിത്യമാണെന്നും പറയുന്നു. ആ സൃഷ്ടിപ്പെടുന്നതാണ് ശബ്ദം, അത് നിത്യമാണെന്ന് പറയുന്നു, വേദം നിത്യമാണെന്ന്. അദ്വൈതത്തിൽ സാറിന് പറയുന്ന എന്താണ്? ബ്രഹ്മസത്യം ജഗത് നിത്യം. അപ്പോ സത്യമായിട്ട് ബ്രഹ്മം മാത്രമേ ഉള്ളൂ, മറ്റൊന്ന് സത്യമല്ല, അതാണല്ലോ അദ്വൈതം പ്രധാനമായും പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ചാണ്? പ്രപഞ്ചത്തിന്റെ നിത്യത്വത്തെ കുറിച്ചാണ്. ഇനി ഒരു സൃഷ്ടിയുടെ ആദി തുടങ്ങി മഹാപ്രളയം വരെ അത് നിത്യമെന്നല്ല പറയുന്നത്, അത് കഴിഞ്ഞാലും വീണ്ടും അത് തുടരുന്നു എന്നാണ്. അപ്പൊ പിന്നെ ഇത് നിത്യമാണല്ലോ. അപ്പൊ പിന്നെ ബ്രഹ്മസത്യം എന്ന് പറയുന്നു, ഇതും തമ്മിൽ എങ്ങനെയാ? ഇത് രണ്ടും തമ്മിൽ എങ്ങനെ യോജിക്കും? അതുകൊണ്ട് ഈ അദ്വൈതത്തെ സ്വീകരിച്ചിരിക്കുന്നവർ തന്നെ പറയും, അദ്വൈതം സത്യം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചപ്രവാഹം സത്യമാണ് എന്ന് പറയും, പ്രപഞ്ചവും സത്യമാണ് എന്ന് പറയും. ബ്രഹ്മം സത്യമാണെന്നോ പ്രപഞ്ച സത്യമാണെന്നോ എന്ത് വേണോ പറയാം, പക്ഷെ പറയുന്നിടത്ത് അതിന്റെ താല്പര്യം ശരിയായി മനസ്സിലാക്കണം. ഒരു ശബ്ദം പ്രയോഗിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്, അതിന്റെ താല്പര്യം എന്താണ്? ബ്രഹ്മം സത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഇനി പ്രപഞ്ച സത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? നമ്മൾ മണ്ഡുക്യ ഉപനിഷത്തും അജാതവാദവും ഒക്കെ ചർച്ച ചെയ്തതാണ്. സൃഷ്ടി എന്ന് പറയുന്ന ഒന്ന് സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ സൃഷ്ടിയുടെ ആരംഭം, സൃഷ്ടിയുടെ വിലയം, എന്നിട്ടും അത് വിലയിക്കാതിരിക്കുക, പിന്നെ അതിന്റെ നിത്യം, വ്യവഹാരം നിത്യം എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞതുമായിട്ട് യോജിക്കാതെ വരുന്നത് പോലെ തോന്നും. അപ്പോ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് ഇവിടെ ഒന്ന്, എവിടെയാണോ സൃഷ്ടി സംഭവിച്ചിട്ടേയില്ല എന്ന് പറയുന്നത്, അവിടെ പരമാർത്ഥ ദൃഷ്ടിയിലാണ് കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നത്. അതായത് ഈ പ്രപഞ്ചാനുഭവത്തിൽ ഒരു പരമാർത്ഥമുണ്ട്. ബ്രഹ്മമെന്നുള്ള ശബ്ദം തന്നെ പറയണമെന്നല്ല, ഒരു സത്യമുണ്ട്. ആ സത്യത്തെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രപഞ്ചാനുഭവം. അപ്പോൾ ആ സത്യ അനുഭവത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രതീതിയാണ്. പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് ഒരു പ്രതീതിയാണ്. ഇതാണ് പരമാർത്ഥ ദൃഷ്ടി എന്ന് പറയുന്നത്. ഇപ്പൊ പ്രപഞ്ച അനുഭവം പ്രതീതി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? കാരണം പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ പ്രപഞ്ചത്തെ സത്യമായിട്ട് തന്നെ അനുഭവിക്കുന്നു. പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ പ്രപഞ്ചത്തെ നാമരൂപമായി അനുഭവിക്കുന്നു. പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ പ്രപഞ്ചത്തെ നാനാരൂപത്തിൽ അനുഭവിക്കുന്നു. ഞാൻ വേറെ, നീ വേറെ എന്നിങ്ങനെ നാനാരൂപത്തിൽ അനുഭവിക്കുന്നു. എന്നുവെച്ചാൽ തൻ്റെ ജീവന്റെ അനുഭവത്തിൽ താനും അന്യനുമുണ്ട്. ഈ അനുഭവമാണ് പ്രപഞ്ചം. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം നിലനിൽക്കെ ഇവിടെ പറയുന്നു, ഈ അനുഭവം എന്ന് പറയുന്നത് ഒരു പരമാർത്ഥമുണ്ട്, ഒരു സത്യമുണ്ട്. അപ്പൊ ആ സത്യത്തെ ബോധിക്കണം. ആ സത്യത്തെ ബോധിച്ചു കഴിഞ്ഞാൽ ഈ അനുഭവം എന്ന് പറയുന്നത് എന്താണോ, ഈ അനുഭവം പ്രതീതി മാത്രമാണ്. ആ പ്രതീതി മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച അനുഭവത്തിൽ താൻ ഏതെന്നിനെയാണോ സത്യം എന്ന് കരുതുന്നത്, ഏതിനെയാണ് കരുതുന്നത്? ഈ നാമരൂപങ്ങളെ, ഈ ഭേദത്തെ. ആ സത്യത്വം തന്റെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ഈ നാമരൂപങ്ങളിലോ ഈ ഭേദത്തിലോ ഉള്ളതല്ല. പിന്നെയോ ഒരു സത്യം അത് ഈ അനുഭവത്തിന് ആധാരമായിരിക്കുന്നതാണ്. ആ സത്യം ഈ നാമരൂപങ്ങളിലൂടെ, ഈ ഭേദത്തിലൂടെ അനുഭവത്തിന് വിഷയമാകുകയാണ്. അപ്പോൾ അവിടെ ഒന്ന് നാമരൂപാത്മകമായ അനുഭവം, മറ്റൊന്ന് ആ നാമരൂപങ്ങളിലുള്ള സത്യബോധം. അപ്പോൾ ഇതിനെ വേർതിരിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രപഞ്ചാനുഭവം സത്യമാണ്. ഈ അനുഭവത്തെ വിശകലനം ചെയ്തിട്ട് പറയുന്നു എന്താണോ, ഈ നാമരൂപാത്മകമായ ഈ അനുഭവത്തിലുള്ള സത്യബോധം അത് ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്നതല്ല, അത് പ്രപഞ്ചത്തിൻ്റെതല്ല. ആ സത്യം, ഒരു സത്യം ഉണ്ടെങ്കിലേ അതിനെ നമുക്കറിയാൻ പറ്റും. പിന്നെയോ ആ സത്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് ആധാരമായ ഒരു സത്യമാണ്. ആ സത്യത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ട്, പക്ഷേ ആ ബോധം പ്രപഞ്ചത്തിൻ്റെതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. പരമാർത്ഥ ബോധത്തെ പ്രപഞ്ചാനുഭവത്തിൽ ആരോപിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് അത് ഒരു പ്രതീതിയാണ്. എന്തുകൊണ്ട് പ്രതീതി എന്ന് പറയുന്നു? വാസ്തവത്തിൽ പരമാർത്ഥത അതിനില്ല, എന്നാൽ അവിടെ പരമാർത്ഥത അനുഭവിക്കുന്നു. പ്രപഞ്ചം അനുഭവം എന്ന് പറയുന്നത് പരമാർത്ഥ ബോധത്തിൽ ഉള്ള കേവല പ്രതീതിയാണ് എന്ന് വരുമ്പോൾ അതിനെ പറയാം അത് പരമാർത്ഥ ദൃഷ്ടിയാണ്. അപ്പോൾ അവിടെ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിന് ആ പരമാർത്ഥത്തിൽ നിന്നും വേറിട്ടൊരു നിലയില്ല. ഇപ്പോൾ അത് സത്യമാണ് എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രപഞ്ചത്തെ പ്രതീതിയായി ഗ്രഹിക്കുമ്പോൾ പറയും പ്രപഞ്ചം മിഥ്യയാണ്, സത്യമല്ല. പിന്നെയോ പ്രപഞ്ചം സത്യത്തിൽ അനുഭവപ്പെടുന്നു, അതുകൊണ്ട് അതിനെ പ്രതീതി എന്ന് വിളിക്കും. അതാണ് പരമാർത്ഥ ദൃഷ്ടിയിൽ പ്രപഞ്ചം പ്രതീതമാകുന്നു എന്ന് പറയുന്നത്. അത് ഒരുവന് പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന തത്വബോധമാണെങ്കിൽ പരമാർത്ഥബോധമാണ്. ആ പരമാർത്ഥബോധത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി ലയം, അതായത് സൃഷ്ടി പ്രളയം, ഇതെല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ അനുഭവം സത്യമല്ലാത്തതുകൊണ്ട് പറയും അത് കേവല പ്രതീതി മാത്രമാണ്. സത്യമല്ലാത്ത അനുഭവം, സത്യത്തിൽ ഉള്ള സത്യമല്ലാത്ത അനുഭവം, സത്യത്തിന്റെ പ്രകാശത്തിലുള്ള ഒരു പ്രതീതി എന്ന് അങ്ങനെ അതിനെ വിശദീകരിക്കാൻ പറ്റും. അതിനപ്പുറം അതിനെ വിശദീകരിക്കാൻ പറ്റത്തില്ല. പറയുന്നതാണ് സ്വപ്നം പോലെ സ്വയം ജ്യോതിസ്സായിരിക്കുന്ന ആ ബോധത്തിൽ നാമരൂപങ്ങൾ പ്രകടമാകുന്നു, നശിക്കുന്നു അതുപോലെ എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ്, ഇതിനെന്താ പറയുന്നു, പാരമാർത്ഥികമായ ദൃഷ്ടിയിൽ എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പാരമാർത്ഥികമായ ദൃഷ്ടിയിൽ പ്രപഞ്ചത്തെ എന്റെ തത്വത്തെ ഗ്രഹിക്കുമ്പോഴും അവന്റെ മുമ്പിൽ പ്രപഞ്ചം പ്രകടമായിരിക്കുന്നു. നാമരൂപാത്മകമായിട്ടാണെങ്കിലും പ്രകടമായിരിക്കുന്നു. അവന്റെ അനുഭവത്തിൽ നിന്ന് പ്രപഞ്ചം മായുന്നില്ല. അനുഭവത്തിൽ നിന്ന് പ്രപഞ്ചം മായണമെങ്കിൽ എന്ത് ചെയ്യണം, സുഷുപ്തിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന മഹാപ്രളയത്തിൽ എത്തിച്ചേരണം. മഹാപ്രളയത്തിൽ എത്തിച്ചേരാൻ എന്തായാലും തനിക്ക് സാധ്യമില്ല, സുഷുപ്തിയിൽ താൻ എന്നും എത്തിച്ചേരുന്നു. അവിടെ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നു. ഈ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ തത്വം അവന് ബോധിച്ചു, പ്രപഞ്ചം പ്രതീതിയാണ്, പരമാർത്ഥത്തിലെ പ്രതീതിയാണ്, അല്ലെങ്കിൽ പരമാർത്ഥം പ്രപഞ്ചത്തിലൂടെയും പ്രകടമാകും. അപ്പോൾ പരമാർത്ഥം പ്രപഞ്ചത്തിലൂടെ പ്രകടമാകുന്നതുകൊണ്ട് തത്വത്തെ അറിയുന്നവനും പ്രപഞ്ചത്തിൽ സത്യത്വ ബുദ്ധി വരും. ഏതൊരു പ്രാപഞ്ചികമായ നാമത്തെ രൂപത്തെ എടുത്തു കഴിഞ്ഞാലും അവനതിനെ സത്തെന്നറിയുന്നു. ആ അനുഭവത്തിന് മാറ്റം വരുന്നില്ല. ഒരു മനസ്സിലാക്കി എന്താണ് സത് പരമാർത്ഥം ആണ്. ആ പരമാർത്ഥ രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ എന്താണ് ആ സുഹൃത്തിയിൽ താൻ ശേഷിച്ചിരുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി. പക്ഷെ എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ കാണുമ്പോൾ ഞാൻ എന്ത് പറയും, ഇത് സത്താണ്. ഈ അനുഭവത്തെ തനിക്ക് മാറ്റാനും മറിക്കാനും ഒന്നും കഴിയത്തില്ല. വസ്തുവിന്റെ ബോധം ഉണ്ടാകുന്നോ? അത് സത്തായിട്ട് തന്നെ പ്രകാശിക്കും. അതാണ് പദാർത്ഥ സത്ത എന്ന വിഭിചരതി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് പ്രതീതിയാണ്, കേവല പ്രതീതിയാണെന്നെല്ലാം പറയുന്നത് എന്താണ്, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പരമാർത്ഥ ബോധമാണ്. ആ പരമാർത്ഥ ബോധമുള്ള ഒരുവന് തന്നെ ഇതെങ്ങനെ അനുഭവപ്പെടുന്നു, സത്തായി. ഈ അനുഭവത്തെ ആർക്കും മാറ്റാൻ പറ്റില്ല. ജാഗ്രത എന്ന് പറയുന്ന ഒരു അനുഭവം നിൽക്കുമ്പോൾ അത് മാറത്തില്ല. ഇത് അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിലെന്താണ് പരമാവധി സംഭവിക്കുന്നത്, ബോധം നിലനിൽക്കുമ്പോൾ. ഇത് പരമാർത്ഥമല്ല എന്ന് ഞാൻ ബോധിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, ഇവിടെ എനിക്ക് സത്തെന്നുള്ള അനുഭവമുണ്ട്, ഈ കാണുന്ന വസ്തു സത്താണെന്ന് ഞാൻ ധരിക്കുന്നു, പക്ഷെ ഈ അനുഭവം സത്യമല്ല, ഇത്രയേ പറ്റൂ. ഇതിനപ്രസാധ്യമല്ല, ഇതിനപ്രസാധ്യമാണെന്ന് അദ്വൈതം ഒരിടത്തും പറയുന്നില്ല, അസംഭവമാണ് ആ കാര്യം. എനിക്ക് ബോധിക്കാം, വാസ്തവത്തിൽ ഇതിലൂടെ സത്ത പ്രതീതമാകുകയാണ്. ഞാനിത് സത്താണെന്ന് അറിയുന്നു, പക്ഷേ ഈ സത്ത ഇതിൻ്റേതല്ല. ഇത്രയും എനിക്ക് ബോധിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ രണ്ട് അനുഭവങ്ങളുണ്ട്. ഒന്ന്, എന്റെ വിവേകം, എന്റെ വിവേകം എന്നെ ബോധിപ്പിക്കുകയാണ്, എന്താണോ ദാ നിന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം നിനക്ക് സത്തായി അനുഭവപ്പെടുന്നു എങ്കിലും വാസ്തവത്തിൽ സത്തയിൽ ഇത് പ്രതീതമാകുന്നത് കൊണ്ടാണ് ഇത് നിനക്ക് സത്തയായി തോന്നുന്നത്. നാമരൂപാത്മകമായി ഉത്പത്തിയും നാശിയുമുള്ള ഈ വസ്തു പരമാർത്ഥ സത്തായതുകൊണ്ടല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് എന്തു പറയുന്നു? എന്റെ വിവേകം പറയുന്നു. അതേസമയം എന്റെ അനുഭവമോ? എന്റെ അനുഭവം എത്ര കാലം ഞാൻ ഈ പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുമോ അത്രയും കാലം സൻ പുസ്തക സൻ ഘട ഭാഷകാരൻ പറഞ്ഞല്ലോ, അതാണ് പദാർത്ഥ സത്താംന വ്യഭിചരതി നമ്മൾ പഠിച്ചത്. ഈ അനുഭവം ഇങ്ങനെയാണ് നിൽക്കും. ഇതിനെക്കുറിച്ചുള്ള വിവേകം തനിക്കുണ്ടാകും എന്നുള്ളതല്ലാതെ ഈ അനുഭവത്തെ മാറ്റാൻ പറ്റില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. ബ്രഹ്മമാണ് സത്യം, ഇതെല്ലാം ബോധിച്ചു, വിവേകമാണ്, ബോധമാണ്. പക്ഷേ നീ ആരാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ ഇന്നാരാണ്, ഞാൻ ഇന്നാരാണ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? എനിക്ക് ബോധം വരുന്നു എന്നെക്കുറിച്ച്. എന്നുവെച്ചാൽ ഞാൻ എന്നെ അവിടെ ബോധിക്കുന്നത് ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ടിട്ടാണ്. ഈ ശരീരത്തെ വിസ്മരിച്ചിട്ട് എനിക്ക് എന്നെ ഓർക്കാൻ കഴിയത്തില്ല. ശരീരബോധത്തോടുകൂടിയേ എനിക്ക് എന്നെ അറിയാൻ പറ്റും. ഈ ശരീരബോധം നഷ്ടപ്പെട്ടോ പിന്നെ എനിക്ക് എന്നെ അറിയാൻ പറ്റില്ല എന്ന ഉദാഹരണമാണ് സുഷുപ്തി. അവിടെ ശരീരബോധം നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ എന്നെ അറിയുന്നില്ല. നീ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം പറയാൻ കഴിയത്തില്ല. പക്ഷേ ഈ ജാഗ്രതയിൽ എന്താണ് സത്യം എന്നറിയുന്നതിനുള്ള ജിജ്ഞാസമുണ്ട്. സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഇങ്ങനെ ഒരു അനുഭവം. ഞാൻ ശരീരമാണ്, അല്ലെങ്കിൽ ഞാൻ ശരീരമാണെന്ന് പറയണമെന്നില്ല, ശരീര താതാത്മ്യത്തോടുകൂടി ഈ അനുഭവം, ഞാൻ എന്നുള്ള ഈ അനുഭവം, ഇത് നിലനിൽക്കേ തന്നെ ഞാൻ ധരിക്കുന്നു. ഉത്പത്തിയും നാശവുമുള്ള ഈ ശരീരമല്ല എന്റെ സ്വരൂപം, മറിച്ച് ആദ്യന്തരഹിതമായ പരമാർത്ഥ സത്താസ്വരൂപമാണ്. ആ സത്താസ്വരൂപത്തിൽ നാമരൂപാത്മകമായി പ്രതീതമാകുന്ന ഒന്നാണ് ഈ ശരീരം. ഈ ബോധം എനിക്കുണ്ട്, പക്ഷെ ഈ പ്രതീതി ഉള്ളപ്പോ, ഇങ്ങനെ ഒരു പ്രതീതി വന്നു കഴിഞ്ഞാൽ, ശരീരപ്രതീതി, ആ പ്രതീതി ഉള്ള സമയത്ത് ഞാൻ വിശക്കുന്നവനാണ്, ഞാൻ ദാഹിക്കുന്നവനാണ് എന്നുള്ള ഈ അനുഭവത്തെ നിഷേധിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഇത് ഈ ശരീരബോധത്തോടുകൂടി ചേർന്ന് വരുന്നതാണ്. എങ്ങനെയാണോ ശരീരബോധമുള്ളത് അതുപോലെ തന്നെ പ്രകടമാകുന്ന ഒന്നാണ്. പിന്നെ എനിക്കിവിടെ പരമാവധി ബോധിക്കാൻ കഴിയുന്ന എന്താണോ ഈ പ്രതീതി, ഞാൻ ദാഹിക്കുന്നവനാണ് വിശപ്പുള്ളവനാണെന്നുള്ള ഈ പ്രതീതി, ഇത് പരമാർത്ഥമാണ്. കാരണം എന്നിൽ അതില്ല. ഈ ശരീര സംബന്ധിയായി ഞാൻ എന്നിൽ അതൊക്കെ ആരോപിക്കുകയാണ്. എന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ അതില്ല എന്ന് പറഞ്ഞാൽ അനുഭവത്തിന്റെ പരമാർത്ഥതയെ നിഷേധിക്കാമെന്നല്ലാതെ അനുഭവത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കം, ഒരുവൻ ഈ തത്വം എന്താണെന്ന് ബോധിച്ചു കഴിഞ്ഞാലും അവനും വിശപ്പിനെ കുറിച്ചും ദാഹത്തെ കുറിച്ചും ചിന്തിക്കേണ്ടി വരുന്നു. അവന് നാമരൂപാത്മകമായ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു. നാമരൂപാത്മകമായ പ്രപഞ്ചത്തിലെ സത്യബോധം അവൻ അനുഭവപ്പെടുന്നു. ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ ഇതിനെയാണ് പറയുന്നത് ആരോപിത ദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് എന്താണ് പരമാർത്ഥ ദൃഷ്ടി? മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് മറക്കാനും എളുപ്പമാണല്ലോ. രണ്ടാമത്തെ ആരോപിത ദൃഷ്ടി. അപ്പോൾ പരമാർത്ഥ ദൃഷ്ടിയിൽ വിവേകത്തിൽ നാമവുമില്ല, രൂപവുമില്ല, വിശപ്പുമില്ല, ദാഹവുമില്ല. എന്തുകൊണ്ട്? അതെല്ലാം അസത്യം. ഒന്ന് മാത്രം സത്യം. പക്ഷെ ആരോപിത ദൃഷ്ടിയിലോ തനിക്ക് സർവവും സത്യമായി തന്നെ അനുഭവപ്പെടുന്നു. അപ്പോ ഈ പറയുന്ന അദ്വൈതിക്കും അന്നം വേണം, എല്ലാം വേണം. ഇതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അദ്വൈതത്തിൽ വലിയ വൈരുദ്ധ്യം വരും. പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണെന്ന് വരും. അതുകൊണ്ടിത് അനുഭവത്തെ അംഗീകരിച്ചേ മതിയാവും. പരമാർത്ഥത്തെ ബോധിച്ചവനും വിവേകമുള്ളവനും പരമാർത്ഥമല്ലാത്ത പ്രപഞ്ചത്തിന്റെ അനുഭവം ഒരു മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. അപ്പോൾ അവന് പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സൃഷ്ടി പ്രളയങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു. എങ്ങനെയാണോ പരമാർത്ഥം നാമരൂപരഹിതമായി പരമാർത്ഥമായി തന്നെ ഉദയാസമയങ്ങളില്ലാതെ നിൽക്കുന്നു എന്ന് അവൻ ബോധിക്കുന്നത്, അതുപോലെ തന്നെ ഈ ആരോപിത ദൃഷ്ടിയിൽ, പ്രപഞ്ചദൃഷ്ടിയിൽ ഈ പ്രപഞ്ചവും അനാദ്യനന്തമായി വ്യവഹാര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രപഞ്ചത്തിലെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ തനിക്ക് തന്റെ അനുഭവമാണെങ്കിലും അതിന് സ്വാതന്ത്ര്യമില്ല. അത് തന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സ്വതന്ത്രമായ സത്തയോടുകൂടി ഒന്നല്ല. അതുകൊണ്ട് അതിനെ പറയുന്നത് പ്രതീതി രൂപത്തിൽ അനാദി അനന്തമാണ്. കേവലം പ്രതീതി രൂപത്തിൽ അത് അനാദി അനന്തമാണ്. സ്വരൂപ ദൃഷ്ടിയിലല്ല, അതിന് ആരോപിത ദൃഷ്ടി എന്ന് പറയും. എന്തായി പറയുന്നതിന്റെ താല്പര്യം? അപ്പോ പ്രപഞ്ചത്തെ അനാദി അനന്തമാണെന്നോ പ്രപഞ്ചസത്താണെന്നുള്ള രീതിയിൽ അതിനെ ചർച്ച ചെയ്യുന്നതോ ഒന്നും അദ്വൈതത്തിന് വിരോധമായ കാര്യമില്ല. അങ്ങനെ പറയുന്നത് കൊണ്ട് വിശേഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? പ്രപഞ്ചത്തിന്റെ സ്വതന്ത്രമായ സത്തയെ അംഗീകരിക്കുന്നില്ല. അതേസമയം തന്റെ അനുഭവം എന്ന് പറയുന്നത് പ്രതീതി എന്നുള്ള നിലയ്ക്ക് പ്രപഞ്ചത്തിന്റെ സത്തയെ അംഗീകരിക്കുന്നുണ്ട്. അത് പാരമാർത്ഥികമല്ലെന്നേ ഉള്ളൂ. ഇവിടെ രണ്ടേ ഉള്ളു. ഒന്ന് പാരമാർത്ഥികമായ സത്ത, അത് തന്റെ സ്വരൂപമായി സദാ തന്നിൽ തന്നെ വിളങ്ങുന്നു. മറ്റൊന്ന് പ്രതീതമായിരിക്കുന്ന സത്ത, അത് ഈ പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്നു. ആ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ എന്താണ് ഇവിടെ? ഇത് അനാദി അനന്തമാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിശേഷിച്ച് മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ പരമാർത്ഥ സത്തയിൽ നിന്ന് ഭിന്നമായ ഒരു സത്തയെ അംഗീകരിച്ചുകൊണ്ട് ഭിന്നമായ ഒരു പ്രപഞ്ചത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെ അംഗീകരിച്ച് കൊണ്ട് അല്ല ഇവിടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ആരോപിത ദൃഷ്ടിയിൽ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെക്കുറിച്ച് അതിന്റെ ആദ്യന്തരഹിതമായ രൂപത്തെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യാം. അത് അദ്വൈതത്തിന് വിരോധമല്ല. അതിനെ സമന്വയിച്ച് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന്റെ സത്യത്വത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ വിപരീത ബുദ്ധി വരും. എങ്ങനെ? പരമാർത്ഥ സത്തയിൽ നിന്നും ഭിന്നമായി അതിനും ഒരു സത്തയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ധരിക്കും. പ്രപഞ്ചം സത്യമാണ് എന്ന് പറയുമ്പോൾ പരമാർത്ഥ സത്തയിൽ നിന്നും വ്യതിരിക്തമായൊരു സത്തയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ധരിച്ചാൽ പോയി. മറിച്ച് പ്രപഞ്ച സത്യം എന്ന് പറയുമ്പോൾ ആ പരമാർത്ഥ സത്ത പ്രപഞ്ചത്തിൽ പ്രതീതമാകുന്നെന്ന് ധരിച്ചാൽ അതാണ് ശരിയായ അറിവ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം അതായത് ഉത്പത്തിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഏതൊരു ജാഗ്രതനെ കുറിച്ചായാലും ശരി, സ്വപ്നത്തെക്കുറിച്ചായാലും ശരി, സുഷുപ്തിയെക്കുറിച്ചായാലും ഈ രണ്ട് ദൃഷ്ടിയിലും ചർച്ച ചെയ്യാം. രണ്ട് ദൃഷ്ടിയിലും ചർച്ച ചെയ്യുമ്പോൾ അവിടെ രണ്ട് തരത്തിൽ കാര്യങ്ങളെ പ്രതിപാദിക്കും. ജാഗ്രതയിൽ തന്നെ സ്വരൂപദൃഷ്ടിയിലാണ് കേവലം വിവേകത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പ്രപഞ്ചത്തെ കാണുന്നതെങ്കിൽ ഇവിടെ പരമാർത്ഥ സത്ത മാത്രം അത് നാമരൂപങ്ങളിൽ ഇങ്ങനെ ആരോപിച്ചു കാണും. പിന്നെ സുഷുപ്തിയെക്കുറിച്ച് ആ സ്വരൂപദൃഷ്ടിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അവിടെ പരമാർത്ഥ സത്ത മാത്രം. എങ്ങനെയാണോ ജാഗ്രതയിൽ രണ്ടാമതൊന്നില്ലാത്തത്, അതുപോലെ സുഷുപ്തിയിലും ദ്വിതീയം ന ഭവതി ശ്രുതി പറയുന്നു പോലെ അവിടെ രണ്ടാമതൊന്നുമില്ല. സ്വപ്നത്തിലാണെങ്കിലോ അവിടെ കുറച്ചുകൂടി സ്പഷ്ടമാണ്. ഇതിനപ്പുറം ഒരു അവസ്ഥ നമ്മുടെ അനുഭവത്തിലുണ്ട്. സ്വയം ജ്യോതിസായ സ്വരൂപം തന്നെ അതിനപ്പുറം മറ്റൊന്നുമില്ല. എന്നാൽ ഈ പരമാർത്ഥ ദൃഷ്ടി വിട്ടിട്ട് ആരോപിത ദൃഷ്ടി ചിന്തിക്കുക, ഇവിടെ നമുക്ക് ഒരു ഉത്പത്തി ജാഗ്രത, ഒരു പ്രളയം. വെറും ഒരു ഉത്പത്തിയും പ്രളയമല്ല, സത്തായ ഉത്പത്തി സത്തായ പ്രളയം അനുഭവിക്കുന്നു. ഇതിനാണ് ആരോപിത ദൃഷ്ടി എന്ന് പറയുന്നത്. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ മുമ്പിൽ പ്രളയമില്ല എന്ന്, എന്റെ മുമ്പിൽ സൃഷ്ടിയില്ല എന്ന് പറയാൻ പറ്റും, ഈ പ്രപഞ്ചം ഇല്ല എന്ന് പറയാൻ കഴിയുമോ? പരമാവധി പറയാൻ കഴിയുന്നുള്ള എന്താണ്? ഇത് പരമാർത്ഥമല്ല, അതിനപ്പുറം ഇതില്ല, നിഷേധിക്കാൻ കഴിയത്തില്ല. ഇതാണ് അദ്വൈതത്തിന്റെ നിലപാട്. ഇവിടെ സ്ഥൂലമായ പ്രപഞ്ചത്തെ കാണുന്നു, അതിന്റെ ഉത്പത്തിയെ കാണുന്നു, അതിന്റെ പ്രളയത്തെ കാണുന്നു. ഇതെല്ലാം ഈ ജാഗ്രതയിൽ കാണുമ്പോൾ അതും സത്യത്തെ കൽപ്പിച്ചുകൊണ്ട് ഇതിനെയെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉറവിടം എന്താണ് എന്ന് ചിന്തിക്കേണ്ടി വരും. അത് എങ്ങനെയാ ചിന്തിക്കുന്നത്? പരമാർത്ഥദൃഷ്ടിയിലല്ല. പരമാർത്ഥദൃഷ്ടിയിൽ സത്യമേ ഉള്ളൂ, ഇതല്ല. ആരോപിത ദൃഷ്ടി ചിന്തിക്കുമ്പോൾ എന്താണ് ഇതിന് കാരണം? പ്രേണുകാരി കാരണ ബന്ധത്തെക്കുറിച്ച് പറയുന്നു. കാര്യകാരണ ചിന്ത എന്ന് പറയുന്നത് ഈ ആരോപിത ദൃഷ്ടിയിലേ ഉള്ളൂ. അപ്പോ ഇതിന് കാരണമായി എന്തിനെ കൽപ്പിക്കേണ്ടി വരും? സുഷുപ്തിയെ കൽപ്പിക്കേണ്ടി വരും. അത് സുഷുപ്തിയെ കൽപ്പിക്കുമ്പോൾ ഇവിടെ ഇത് സ്ഥൂലമായി അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ സൂക്ഷ്മം ഒന്ന് കൽപ്പിക്കേണ്ടി വരും. ഇതെല്ലാം ആരോപിത ദൃഷ്ടിയിലുള്ള കൽപ്പനകളാണ്. അവിടെ സ്വീകരിക്കേണ്ടി വരും എന്താണ്? സ്ഥൂലമായ ഈ ജഗത്തിന് കാരണമായ സൂക്ഷ്മമായ എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. അതല്ലാതെ ഈ സ്ഥൂലമായ പ്രപഞ്ചത്തിനൊരു സമാധാനമില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ സംസ്കാരം അല്ലെങ്കിൽ വാസന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറയുന്നത്. അത് ആരോപിത ദൃഷ്ടിയിലാണ്. അത് ജാഗ്രതയിൽ ഉണ്ടെന്ന് പറയുന്ന പോലെയല്ല. ജാഗ്രതയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ജാഗ്രത് വ്യവഹാരയോഗ്യമായതുകൊണ്ട് ഇവിടെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ആരോപിതമായൊരു സത്യമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വസ്തുക്കൾ, ഇതിന് ഒരു പരമാണു രൂപം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു ആരോപിതമായ യാഥാർത്ഥ്യമുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ സ്ഥൂലമുണ്ടെങ്കിൽ സൂക്ഷ്മമുണ്ട്. എന്തുകൊണ്ട്? ഇത് രണ്ടും വ്യവഹാരയോഗ്യമാണ്. സുഷുപ്തിയെ സംബന്ധിച്ചാണെങ്കിലും അത് അവ്യവഹാരിയമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണോ സ്ഥൂലത്തിന്റെ കൽപ്പന വ്യവഹാരയോഗ്യമല്ലാതാകുന്ന, അതുപോലെ സൂക്ഷ്മകൽപ്പനയും വ്യവഹാരയോഗ്യമല്ല, കേവലം കൽപ്പന മാത്രം. അവിടെ വിലയിക്കുന്നു, അവിടെ പ്രകടമാകുന്നു എന്ന് പറയുന്ന ഏതുപോലെ ഒരാൾ സ്വർണത്തിൽ നിന്ന് ആഭരണത്തെ ഉണ്ടാക്കി, വീണ്ടും എന്തായി? ആഭരണത്തിൽ നിന്ന് സ്വർണത്തെ ഉണ്ടാക്കി. എങ്ങനെ? എത്ര പ്രയാസപ്പെട്ടാണോ ആഭരണത്തിൽ നിന്ന് കൊത്തുപണിയെല്ലാം അല്ല, സ്വർണത്തിൽ നിന്ന് ആഭരണത്തെ ഉണ്ടാക്കിയത്, പിന്നെ അതിനെല്ലാം വിലയിപ്പിച്ച് ഉരുക്കി സ്വർണമാക്കി. ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്, വളരെ പണിപ്പെട്ടാണ് സ്വർണത്തെ ആഭരണമാക്കിയത്. അതുപോലെ വീണ്ടും ഒരു പ്രക്രിയ നടന്നു. എന്താണ്? ആഭരണത്തെ തിരിച്ച് സ്വർണമാക്കി. അപ്പൊ ഈ നമ്മളീ കാണുന്നത് എന്താണ്? ഇതാണ് ആരോപിത ദൃഷ്ടി എന്ന് പറയുന്നത്. അവിടെ ഒരു എന്റെ പ്രയത്നം കാണുന്നുണ്ട് ആഭരണത്തെ സ്വർണമാക്കാനും സ്വർണത്തെ ആഭരണമാക്കാനും. ഇനി അതിന്റെ അതിന്റെ തത്വദൃഷ്ടി നോക്കുക. സ്വർണം ആഭരണമായി മാറിയപ്പോഴും ആഭരണം സ്വർണമായി മാറിയപ്പോഴും സ്വർണത്തിൽ നിന്നും വേറിട്ട് സ്വതന്ത്രമായി എന്താ അവിടെ ശേഷിച്ചത്? എന്താ സ്ഥൂലമായി ശേഷിച്ചത്? എന്താ സൂക്ഷ്മമായി ശേഷിച്ചത്? അവിടെ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല, കേവല സ്വർണം മാത്രം. അപ്പോ ആഭരണം സ്വർണത്തിൽ വിലയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് പറയാൻ പറ്റുമോ ആഭരണം സൂക്ഷ്മമായി സ്വർണത്തിയിരിക്കുന്നു? എന്താ ആഭരണത്തിന്റെ പൊടി? അത് പൊടിഞ്ഞ് സ്വർണത്തിയിരിക്കുകയാണ്, പൊടിഞ്ഞ് സൂക്ഷ്മമായി പരമാണു പോലെ. നിങ്ങൾക്ക് ആഭരണത്തിൽ അല്ലെങ്കിൽ സ്വർണത്തിൽ പരമാണുക്കളെ കണ്ടെത്താം. അതെന്താണ്? അതാണ് പറയുന്ന ആരോപിത ദൃഷ്ടി. വ്യവഹാരയോഗ്യമാണത്, അതിനെ പരിശോധിച്ച് നോക്കുക. പക്ഷേ സ്വർണം തിരിച്ച് ആഭരണമായപ്പോ അവിടെ ആഭരണത്തിൽ നിന്ന് വേറിട്ട് സ്വർണത്തിന്റെ സൂക്ഷ്മത അങ്ങനെ ഒന്നില്ല, കേവലമായ സ്വർണം മാത്രം. അത് വ്യവഹാര യോഗ്യമായ ഒരു വസ്തുവായതുകൊണ്ട് നമുക്ക് ജാഗ്രത വെച്ച് അതിന് സ്ഥൂല സൂക്ഷ്മമെല്ലാം ഉണ്ട്. പക്ഷേ സ്വർണത്തിന്റെ പ്രളയത്തിൽ എന്താണ് ആഭരണത്തിന്റെ പ്രളയത്തിൽ എന്താണ്? കേവലമായ സ്വർണം മാത്രം. അതുപോലെ ഈ ജാഗ്രത്തിന്റെ പ്രളയത്തിൽ എന്താ ശേഷിക്കുന്നത്? സുഷുപ്തിയിൽ കേവലമായ പരമാർത്ഥം മാത്രം. അതുകൊണ്ടാണ് ഇവിടെ പ്രാണി എന്ന് പറയുന്നത് പരമാത്മാ, എല്ലാം പരമാത്മാവിൽ വിലയിക്കുന്നു എന്ന് പറയും. പരമാത്മാവിൽ വിലയിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പരമാത്മാവ് മാത്രം. എന്തുകൊണ്ട്? ആ പരമാത്മദൃഷ്ടി എന്ന് പറയുന്നത് ആരോപിത ദൃഷ്ടിയല്ല, പരമാർത്ഥ ദൃഷ്ടിയാണ്. തിരിച്ച് വ്യവഹാരത്തിലേക്ക് വരട്ടെ. സ്വർണത്തിന് സ്ഥൂലമായ ഭാവമുണ്ട്, അതിൻ്റെ ഒരു സ്ഥൂലമായ ഭാവമാണ് ഈ ആഭരണം. അതിന് സൂക്ഷ്മമായ ഭാവങ്ങളുണ്ട്, അതിനകത്ത് പലതും കലർന്നിരിക്കും. അതിനെ നമുക്ക് വിച്ഛേദിക്കാം, അതിന് നമുക്ക് പരമാണുങ്ങളെ കണ്ടെത്താം. ഇതെല്ലാം ജാഗ്രതത്തിലാണ്. എങ്ങനെയാണോ സ്വർണത്തിൽ ആഭരണം പ്രകടമാകുന്നത്, എങ്ങനെയാണോ സ്വർണത്തിൽ ആഭരണം വിലയിക്കുന്നത്, അതുപോലെയാണ് പരമാർത്ഥ സത്തയിൽ പ്രപഞ്ച പ്രതീതമാകുന്നത് അതിൽ വിലയിക്കുന്നു എന്ന് കരുതുന്നത്. അപ്പോൾ ഇത് രണ്ട് ദൃഷ്ടിയിൽ ഇതിനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകും എന്താണ്, എന്തുകൊണ്ട് പ്രപഞ്ചം മിഥ്യയെന്ന് പറയുന്നു, പ്രപഞ്ചം ആരോപിതമെന്ന് പറയുന്നു, എന്തുകൊണ്ട് പ്രപഞ്ചം അനാദി അനന്തമായ സത്യമാണെന്ന് പറയുന്നു. ഇക്കാര്യം വ്യക്തമാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ തത്വദൃഷ്ടിയിലല്ല ഇതിനെ ഗ്രഹിക്കുന്നെങ്കിൽ അദ്വൈതത്തിൽ വൈരുദ്ധ്യം വരും. അദ്വൈതത്തെക്കുറിച്ച് ഒരുപാട് കൽപ്പനകളും വരും, ഒരുപാട് ഭാവനകൾ വരും. അദ്വൈതം ഭാവനയല്ല, അദ്വൈതം എന്ന് പറയുന്നത് പരമാർത്ഥമാണ്.